മായൈവ മായാഏവ എന്ന് പിരിച്ച് വായിക്കുന്നു. മായൈവ ജഗതാം ആദി കാരണം, മായ ഏവ ജഗതാം ആദി കാരണം, നിർമ്മിതം തയാ സർവം ഹി മായിനഹ ന അന്യത്. അസത്യം സിദ്ധിജാതവത് ജഗതാം ആദി കാരണം മായ ഏവ. ജഗത്തിന്റെ ആദി കാരണം, മൂലകാരണം മായ ഏവ, മായ തന്നെയാണ്. തയാ നിർമ്മിതം സിദ്ധിജാലവത് അസത്യം സർവം മായിനഹ അന്യ നഹി. തയാ നിർമ്മിതം സിദ്ധിജാലവത്, തയാ നിർമ്മിതം സിദ്ധിജാലവത് അസത്യം സർവം മായിനഹ അന്യത് നഹി. ഇതിനകത്ത് രണ്ട് സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്? ജഗത്തിന്റെ ആദി കാരണമായിരിക്കുന്നത് മായ തന്നെയാണ്. രണ്ടാമത് പറയുന്നത് എന്താണ്? മായ കൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ട് ഇതൊക്കെ അസത്യമാണ്. സിദ്ധിജാലം മുമ്പ് പറഞ്ഞ ഉദാഹരണം തന്നെ മായാവിയുടെ സിദ്ധി പോലെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനം പറയുന്നത് എന്താണ്? ഈ സൃഷ്ടിയെല്ലാം തന്നെ മായിനഹ അന്യത്ന, മായാവിയിൽ നിന്നും അന്യമല്ല. മായാവിയിൽ നിന്നും വേറെയല്ല. ഇതാണ് പ്രധാനപ്പെട്ട സിദ്ധം. ശങ്കരാചാര്യരുടെ പ്രധാന ഒരു സിദ്ധാന്തമാണ്. അതിനെ ഗുരുവും പറഞ്ഞിരിക്കുന്നു. ദൈവദശോത്തിലൊക്കെ പറയും. ശങ്കരാചാര്യ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ബ്രഹ്മസൂത്രത്തിലും മറ്റും ഈ സൃഷ്ടി മായാവിയിൽ നിന്ന് വേറെയല്ല. അതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം. ജഗത്തിന് കാരണം, ആദ്യ കാരണമെന്ന് പറയുന്നു മായയാണെന്ന് പറയുന്നു. മായ എന്താണ് ദർശനമാലയിൽ തന്നെ പറയും. എന്താണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇല്ലാത്തതാണ് മായ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇല്ലാത്തതെന്ന് പറഞ്ഞ ഇല്ലാത്തത്, ഇല്ലാത്തതെന്ന് പറഞ്ഞ ഇല്ല. പിന്നെ എങ്ങനെയാണ് മായ ഒന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ ഇല്ലാത്തത്? വിചാരം ചെയ്ത് നോക്കിയാൽ ഇല്ലാത്തത് അല്ലെങ്കിൽ വിചാര രസിങ്കിൽ ഒഴിഞ്ഞ സർവം. വിചാരം ചെയ്ത് നോക്കിയാൽ അത് ഒഴിഞ്ഞു, വിചാരം ചെയ്തില്ലെങ്കിൽ അതങ്ങനെ തന്നെ. അപ്പോ ഉള്ളതാണെന്ന് ഇല്ലാത്തതെന്നങ്ങനെ പറയാൻ പറ്റും. അതിനൊരു അസംഷ്യനായിട്ടൊരു സാധനമില്ല. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സത്യത്തിലില്ലാത്ത, അതാണ് കുറച്ചുകൂടെ സത്തയില്ലാത്ത. എന്തുകൊണ്ട് അങ്ങനെ ഒരർത്ഥം പറയുന്നത്? സത്തയില്ലാത്തത് എന്തുകൊണ്ടാണ്? സത്തയുണ്ടെങ്കിൽ ത്രികാലത്തിലും ഉണ്ടാകണം, നശിക്കാത്ത ത്രികാലത്തിൽ നശിക്കാത്തതായി. ഇത് ധാതു നിന്നാണ് വിദ്യത ഉണ്ടാകുന്നത്. ഇത് ധാതുവിന്റെ അടുത്ത സത്ത എന്നാണ്. വിത്ത് ടു നോ എന്നല്ലേ സത്തായല്ലേ പോയി പണ്ഡിതന്മാരെല്ലാം. പണ്ഡിതന്മാര് ഒരുപാട് പേര് വന്നു. ഇത് ധാതുവിൽ നിന്നാണ് സത്തായ എന്നാണ് അർത്ഥം. അവര് വ്യക്തിരൂപം ഇതേർ ജ്ഞാനെ ഇന്ദേർ വിധ വിചാരണ വിദ്യതെ വിധ സത്തായ വിദ്യ ലാഭേത വിന്ദ. എന്ത് മനസ്സിലായി? പല കോഞ്ചിക്യേഷന് പല ധാതുവിന്റെ പല വിദ്യെന്നുള്ള ഒരേ ധാതുവിന് പല അർത്ഥങ്ങളുണ്ട്. വിദ്വെന്ന് പറയുന്ന പല ധാതുക്കളാണ്, പല ധാതുക്കളാണ്, ഒന്നല്ല. വ്യക്തിരൂപം ഇതേർ ജ്ഞാനം വിധ ധാതുവിന് ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്. ആ ധാതുവിന്റെ രൂപം പറയുമ്പോ വേത്തി എന്ന് പറയും, വിദ്യത എന്നല്ല. വേത്തരൂപം ഇതേ ജ്ഞാന ബിന്ദേ വിധ വിചാരണ വിധ ധാതുവിന് വിചാരണ എന്നുള്ള അർത്ഥമുണ്ട്, വിചാരം ചെയ്യുക. അതിന്റെ രൂപം വരുമ്പോ ബിന്ദേ വിന്ദേ വിന്ദതേ വിന്ദേതേ എന്ന് പറയും. മറ്റേ വേത്തി വിത്തഹ വിദന്തി ധാതുവിന്റെ രൂപങ്ങൾക്ക് മാറ്റമുണ്ട്. വിദ്യതെ വിധ സത്തായ വിദ്യതെ വിദ്യതെ വിദ്യന്തേ ഇത് സത്ത അർത്ഥത്തിൽ അതാണ് ഇവിടെ വിദ്യതെ എന്ന് പറയുന്നത്. സത്ത വിദ്യ ലാഭേജ വിന്ദതി വിന്ദതി വിന്ദത വിന്ദന്തി എന്ന് പറഞ്ഞ നേടുക ലാഭം എന്നുള്ള അർത്ഥം. അപ്പോ നാല് വ്യത്യസ്ത ധാതുക്കളാണ്, വ്യത്യസ്ത അർത്ഥവുമാണ്. അതിൽ ഒരു ധാതുവാണ് എന്ത്? വിധ ധാതു. അതിന്റെ രൂപം വിദ്യത എന്ന് പറഞ്ഞ വിധെന്ന് വെച്ചാൽ അവിടെ സത്ത ഉണ്ടായിരിക്കുക. വിദ്യെന്ന് വെച്ചാൽ സത്ത എന്നർത്ഥം. അപ്പൊ എന്നാ വിദ്യത എന്ന് പറഞ്ഞാൽ സത്തയില്ല. എന്നാ വിദ്യത എന്ന് പറഞ്ഞാൽ സത്തയില്ല, അതാണ് മായ. സത്തയില്ലാത്തതാണ് മായ. അതുകൊണ്ടാണ് ഞാൻ വിദ്യത എന്ന് പറയുന്നത്. അല്ലാതെ വരെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ ആശയം പിടി കിട്ടത്തില്ല. ഈ സത്ത എന്ന് പറയുന്നത് ഇപ്പൊ സത്ത ഇല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ പ്രശ്നം വരും. മായ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സത്ത ഇല്ലാത്തതിനെ ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും, സത്യമുള്ളതിനെ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ മായ സത്ത ഇല്ലാത്തതാണെങ്കിൽ മായ ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറയും. പണ്ഡിതന്മാരെന്ത് പറയുന്നു? അതിന്റെ അർത്ഥം അതിന് സ്വതന്ത്രമായ സ്വന്തമായ സത്തയില്ല. There is no independent existence. സ്വതന്ത്രമായ സത്ത അതിനില്ല, അതുകൊണ്ടാണ് സത്തയില്ലെന്ന് പറയുന്നത്. പിന്നെ അതിനെന്ത് സത്തയുള്ളത്? സ്വതന്ത്രമായ സത്ത ഡിപ്പെൻഡിങ് ഡിപ്പെൻഡിങ് ആശ്രയ സത്ത എന്ന് പറഞ്ഞോ? അതിനുള്ളത് ബ്രഹ്മത്തിന്റെ സത്ത. ബ്രഹ്മം സത്താണ്, ആ ബ്രഹ്മസത്തയാണ് എന്തിനുള്ളത്? മായി. അപ്പൊ സ്വതന്ത്രമായ സത്ത ഇല്ല എന്നാണ് ഞാൻ വിദ്യത എന്ന് പറഞ്ഞ അർത്ഥം. ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ, മനസ്സിലായോ? അത് വേറെ സംഗതി. ഇത് സത്തയെ കുറിച്ച് പറയുന്നു. മായയ്ക്ക് മായ എന്ന് പറഞ്ഞാൽ സത്തയില്ലാത്തത്. സത്തയില്ലാത്തത് ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അതിന് സ്വതന്ത്രമായ സത്തയില്ല. പിന്നെ എന്ത് സത്തയാണെന്നുള്ളത്? ബ്രഹ്മത്തെ ആശ്രയിച്ചുള്ള സത്തയാണെന്നുള്ളത്. ബ്രഹ്മത്തെ ആശ്രയിച്ചുള്ള സത്തയാണുള്ളത്, സ്വതന്ത്രമായതിന് സത്തയില്ല. അപ്പൊ സ്വതന്ത്രമായ സത്ത എവിടെയുള്ളത്? ബ്രഹ്മത്തിനേ ഉള്ളൂ. ആത്മാവെന്നോ ബ്രഹ്മമെന്നോ പറയാം. ആത്മാവ്, ബ്രഹ്മം, പുരുഷൻ, ഇങ്ങനെയൊക്കെ അതിന് മാത്രമേ സ്വതന്ത്ര സത്തയുള്ളൂ. മായയ്ക്ക് സ്വതന്ത്രമായ സത്ത എന്ന് വെച്ചാൽ തന്റേതായ സത്ത. അതുങ്ങളെ കുറച്ചുകൂടെ വ്യക്തമാക്കി പറയാം. മായയ്ക്ക് മായയുടേതായ ഒരു സത്ത ഇല്ല, ഉണ്മ ഇല്ല. അതിന് കടമെടുത്ത ഉണ്മയാണ്, ബ്രഹ്മത്തിൽ നിന്നും കടമെടുത്ത ഉണ്മയാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് നവിദ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നവിദ്യതയുടെ അർത്ഥം ശരിക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്തുകൂടെ അറിഞ്ഞിരിക്കണം? വ്യാകരണം കൂടെ അറിഞ്ഞിരിക്കണം. എന്നാലേ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം അറിയാം. എന്തുകൊണ്ട് വിദ്യത എന്ന് പറയുമ്പോൾ സത്ത എന്നുള്ള അർത്ഥം പറയുന്നു? അതുകൊണ്ടാണ് പറയുന്നത് പഠപുത്ര വ്യാകരണം. മോനെ വ്യാകരണം പഠിക്കുന്നു, വ്യാകരണം പഠിക്കുന്നു എന്ന് പറയുന്നത് പതഞ്ജലി പറയുന്നതാണ്. കൃത്യമായി ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതാണ്. അപ്പോ മനസ്സിലാക്കേണ്ടത് മായ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ശക്തി എന്ന് പറയും. ആ ശക്തി എന്ന് പറയുന്നത് സ്വതന്ത്രമായ സത്ത ഇല്ലാത്ത ഒന്നാണ്. ആ ശക്തി എന്ന് പറയുന്നതിനുള്ള സത്ത ബ്രഹ്മത്തിന്റെ സത്തയാണ്. അപ്പൊ ആ ശക്തി എന്ന് പറയുന്നത് ബ്രഹ്മശക്തിയാണ്, ബ്രഹ്മത്തിന്റെ ശക്തിയാണ്. മനസ്സിലായോ? ബ്രഹ്മത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് മായയെ കുറിച്ച് പറയുമ്പോൾ ശങ്കരാചാര്യനെ പറയും അത് സത്തന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയാത്തതാണ്. മായയെ കുറിച്ച് പറയാം സത്തന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയത്തില്ല. അനിർവചനീയം പറയും. എന്നുവെച്ചാൽ സത്തിനോ അസത്തിനും വ്യക്തമായ നിർവചനമുണ്ട്. മായ അങ്ങനെ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയത്തില്ല. സത്തിന്റെ നിർവചനം എന്താണ്? ത്രികാല അബാധിതം. ഭൂതം, വർത്തമാനം, ഭാവിയും മൂന്ന് കാലത്തിലും ഒന്നിനാലും ബാധിക്കപ്പെടാതെ നിലനിൽക്കുന്നു. അതാണ് സത്ത്. അസത്ത് എന്ന് പറഞ്ഞാലോ? മൂന്ന് കാല ത്രികാല ബാധിതം. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരുണ്ട്, അർത്ഥമില്ല. എളുപ്പത്തിൽ പറഞ്ഞു, ഒരു പേര് പറയാം, പക്ഷെ അർത്ഥം അതിന് ഇല്ല. അതിനാണ് അസത്വം എന്ന് പറയുന്നത്. ഉദാഹരണം ആകാശകുസുമം, മന്ത്യാപുത്രൻ. ആകാശകുസുമം എന്ന് പറഞ്ഞൊരു പേരുണ്ടല്ലോ, എന്തെങ്കിലും അർത്ഥമുണ്ടോ? റാബിറ്റ് ഹോൾ എന്ന് പറയുന്ന സംസ്കൃതത്തില് റാബിറ്റ് ഹോൾ കേട്ടില്ല. റാബിറ്റ് ഹോൺ എന്ന് പറയുന്നത് മുയൽ കൊമ്പൻ എന്ന് പറയുന്ന സംസ്കൃതം ശശവിഷാണ്. ശശവിഷാണ് ശശവിഷാണ് ഇതൊക്കെ ശബ്ദമുണ്ട്, പക്ഷെ അർത്ഥം ഇല്ല. ശബ്ദമുണ്ട് അർത്ഥമില്ലെങ്കിൽ അതിനെന്ത് പറയും? അസത്. മൂന്ന് കാലത്തിലും ബാധിക്കപ്പെടാത്ത അല്ലെങ്കിൽ നിലനിൽക്കുന്ന അതിനെന്ത് പറയുന്നത്? സത്. അപ്പൊ സത്തിനൊരു നിർവചനമുണ്ട്, എന്താണ് മൂന്ന് കാലത്തിലും ബാധിക്കപ്പെടാത്തത്. അസത്തിനൊരു നിർവചനമുണ്ട്, എന്താണ്? പേരുണ്ട് അർത്ഥം. ഈ രണ്ട് നിർവചനത്തിനും പെടാത്ത ഒന്നാണെന്ത്? മായ. അതുകൊണ്ടാണ് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത്. സത്തുമല്ല അനന്തവുമല്ല. ഇത് ശങ്കരാചാര്യരുടെ കുരുട്ട് ബുദ്ധിയാണ്. ശങ്കരാചാര്യന്റെ ബുദ്ധിയാണ്. എനിക്ക് വേദനിക്കുന്നു, എനിക്ക് വേദനിക്കുന്നു. ശങ്കരാചാര്യയെ കുറിച്ചൊക്കെ പറയുന്നു അല്ല, ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. അവനെന്താ ശങ്കരാചാര്യരുടെ യുക്തിയാണ് ഈ പറയുന്ന മുഴുവൻ ബ്രഹ്മവും മായയും സർവ ഇടപാടുകളും എന്താണ്? ശങ്കരാചാര്യരുടെ ബുദ്ധിയാണ്. അതൊരു സംശയം വേണ്ട. പക്ഷെ അത് ഗോവിന്ദാചാര്യ ഗോവിന്ദാചാര്യ കഥയല്ല ഞാൻ പറയുന്നത്, കാര്യം. പിന്നല്ലാതെ അത് കഥകളല്ലേ? ഏത് ഗോവിന്ദ ഏതായാലും ഇതൊക്കെ കഥകളല്ലേ? ഇത് ശങ്കരാചാര്യ എഴുതി വെച്ചിരിക്കുന്നു. എഴുതി വെച്ച ആരാണോ അതാണ് ശങ്കരാചാര്യ. ശങ്കരാചാര്യരുടെ ബുദ്ധിയിലാണ് ഇതൊക്കെ വന്നത്. എന്താണ് മായ എന്ന് പറയുന്നത്? ഈ പറയുന്ന മുഴുവൻ ശങ്കരാചാര്യരുടെ യുക്തിയാണ്. അതിൽ നേർബുദ്ധിയുണ്ട്, വളഞ്ഞ ബുദ്ധിയുണ്ട്, രണ്ടുമുണ്ട്. മനസ്സിലായോ? പിന്നീട് പറയുന്നവരെല്ലാം ശങ്കരാചാര്യർ പറയുന്ന അത് ഏറ്റു പറയുകയാണ്. ശങ്കരാചാര്യരുടെ ബുദ്ധിയാണ്, ശങ്കരാചാര്യരുടെ യുക്തിയാണ് ഈ പറയുന്ന മുഴുവൻ. അപ്പൊ ശങ്കരാചാര്യർ ഒരു ജീനിയസ് ആയിരുന്നു. പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ശങ്കരാചാര്യർക്ക് മുമ്പ് ആരും ഇതൊന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളതല്ല, മണ്ഡുക്തി കാരിക ശങ്കരാചാര്യർക്ക് മുമ്പുള്ളതാണ് പറയുന്നു. ആരാണെന്നൊന്നും അറിയത്തില്ല, ആരോ എഴുതി. അതിനകത്തൊക്കെ ഈ വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ പഠിക്കുന്ന എന്താണ്? അദ്വൈതം. അദ്വൈതത്തിൽ ഈ യുക്തിയൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിനെ ബലപ്പെടുത്തിയത്, അതിന് അടിസ്ഥാനം ഉണ്ടാക്കി ഉറപ്പിച്ച ആരാണ്? അത് ശങ്കരാചാര്യരാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ ബുദ്ധി ഇന്ന് എടുത്തു പറയാൻ കാരണം. അതിന് മുമ്പ് വേറെ ആർക്കും ബുദ്ധി ഇല്ലെന്നതിനർത്ഥമില്ല. ആ ശങ്കരാചാര്യരുടെ ബുദ്ധിയാണ് പിന്നീട് വന്ന എല്ലാവരും പിന്തുടർന്നു. മായയും അവ്യക്തവും ഇത് രണ്ടും രണ്ടാണല്ലേ? രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അവ്യക്തം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ. അവ്യക്തത്തിന് നിർവചനം ഉണ്ടോ? അവ്യക്തം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യക്തമല്ല. ശങ്കരാചാര്യർ പറയുന്നത് നാമവും രൂപവും പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ. നാമവും രൂപവും പ്രകടമായിരിക്കുന്ന അവസ്ഥയാണ് വ്യക്തം ഈ സൃഷ്ടി. അതാണ് അവ്യാകരണം. നാമവും രൂപവും പ്രകടമാകാതിരിക്കുന്ന അവസ്ഥയാണ് അവ്യക്തം. പൊട്ടൻഷ്യൽ എന്നൊന്നും പറഞ്ഞാൽ അതിന്റെ അർത്ഥം കിട്ടത്തില്ല, അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകത്തില്ല. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ശേഷി എന്നേ അർത്ഥം. ഒരു ശേഷി ശേഷി ശേഷി ശേഷി ഒരു ശേഷി എന്നാണ് അതിന്റെ അർത്ഥം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ പറഞ്ഞത് ഈ സ്ഥൂല സൂക്ഷ്മമായിരിക്കുന്നത് പൊട്ടൻഷ്യൽ അവസ്ഥയിലേക്ക് പോയിട്ട് ഉണരുമ്പോൾ അത് മാനിഫെസ്റ്റേഷൻ ആവുന്നു. കാരണം അല്ല സ്വാമി, സ്വാമി കിടക്കുകയാണ് വീട്ടിൽ, ഒരു പൊട്ടൻഷ്യലാണ് സ്വാമി, സ്വാമിക്ക് ഒരു പൊട്ടൻഷ്യലുണ്ട്, സ്വാമി തറ വീഴും. അതിനർത്ഥമല്ല, ആ ഒരർത്ഥം പൊട്ടൻഷ്യൽ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വിത്ത്, ആ വിത്തിൽ ആ വൃക്ഷത്തിന്റെ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, അതിന്റെ ഒരു ശേഷിയുണ്ട്. ആ രീതിയിലാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോ ഇതങ്ങനെയല്ല, ശങ്കരാചാര്യർ പറയുന്ന എന്താണ്, നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന ഒരവസ്ഥ. ഈ നാമരൂപങ്ങളെ പ്രകടമാക്കുന്നതിനുള്ള ഒരു ശേഷി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റല്ല. പക്ഷെ എന്താണ് ആ ശേഷി എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ശങ്കരാചാര്യർ പറഞ്ഞു എന്താണ് ഈ ശേഷി എന്ന് പറയുന്നത്? അത് നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ നാമരൂപങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പുള്ള അവസ്ഥ, അപ്പൊ നാമരൂപങ്ങൾ പ്രകടമാകുന്നതിനുള്ള ഒരവസ്ഥ, ഒരു ശേഷി എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ശേഷി എന്തെന്നറിയണമെങ്കിൽ എങ്ങനെ പറയണം? നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ, അതാണ് അവ്യാകൃതം അല്ലെങ്കിൽ അവ്യക്തം. ഇത് സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യം. പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ്, സുഷുതിയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്, അതൊക്കെ ശങ്കരാചാര്യരുടെ ഒരു യുക്തി, ഇതൊക്കെ യുക്തിയാണ്. ഇതിനകത്തൊക്കെ ഒരു യുക്തിക്കപ്പുറം ഇതിനകത്ത് വേറെ കഴമ്പൊന്നുമില്ല, മനസ്സിലായോ? കാരണം സുഷുതി എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യന് അതിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്, പണ്ടത്തെ പോലെ അല്ല. അതിനെ കുറിച്ച് ശരിയായ ബോധം ഇന്നത്തെ മനുഷ്യനുണ്ട്, പണ്ട് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. പണ്ട് സുഷുതിയെ കുറിച്ച് മനുഷ്യനെ അറിയില്ല, ഇന്ന് മനുഷ്യനെ അറിയാം. എന്തുകൊണ്ടാണ്? അനുഭവമുണ്ട്. ആ ഇന്ന് സുഷുതിയെ കുറിച്ച് പഠിക്കാൻ പറ്റും. പണ്ട് സുഷുതിയെ കുറിച്ച് എന്ത് എങ്ങനെ പഠിക്കാനാണ്? വെറുതെ പറയും കഴിഞ്ഞാൽ പറയും, പിന്നെ അവന് ഒരു ബോധമില്ല. എന്ത് പഠിക്കാനാ? അത് ബോധമില്ലല്ലോ. ബയോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സുഷുതി എന്താണെന്ന് മനുഷ്യന് പഠിക്കാം. സുഷുതിയിൽ എന്താ സംഭവിക്കുന്നത്, ബ്രെയിനിന് എന്താ സംഭവിക്കുന്നത്? ആ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരുപാട് മെഷീനുണ്ട്, ഒരു മെഷീനുണ്ട്. അപ്പോ സുഷുതിയെ കുറിച്ച് ഇന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പണ്ട് പഠിക്കാൻ സമയമില്ലാത്തോണ്ട്, പഠിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തോണ്ടാണ് ഈ പറഞ്ഞത്. നേരത്തെ എന്താ പറഞ്ഞത്? ആ എന്നൊക്കെ പറഞ്ഞത് അത് കേവലം ഒരു യുക്തി മാത്രമാണ്, അതിന് യാതൊരു ശാസ്ത്രീയമായ അടിത്തറയില്ല. ആ അതെല്ലാം പഠിക്കാൻ പറ്റും പല രീതിയിൽ. ഇന്ന് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. പണ്ട് സുഷുതിയെ കുറിച്ച് പറഞ്ഞ സമയത്ത്, ജാഗ്രത സ്വപ്ന സുഷുതിയെ കുറിച്ച് സമയത്ത് പറഞ്ഞത് മുഴുവൻ ബോധമില്ലാതെ പറഞ്ഞാണ് മനുഷ്യന്, മനസ്സിലായോ? ബോധമില്ലാന്ന് വെച്ചാൽ ഇന്നത്തെ ബോധമില്ലാതെ അന്ന് ഓരോന്ന് പറഞ്ഞാണ്. അത് ഇന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതൊക്കെ ഓരോ യുക്തികൾ പറഞ്ഞാണ്, അതിനൊന്നും ഇന്ന് കാര്യമായ ഒരു മൂല്യമില്ല. ഇന്ന് മനുഷ്യന് സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുന്നത് വ്യക്തമായിട്ട് അറിയാം. സുഷുതി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാം. 100% പഴയ കാലത്തെ അപേക്ഷിച്ച്. അപ്പൊ സുഷുതി എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ എന്നൊന്നും പറഞ്ഞല്ലേ, അങ്ങനെയൊന്നും പറയില്ല. അപ്പൊ ഓരോ യുക്തികള് പറയുന്നു. കേവലമായ യുക്തി കൊണ്ട് പ്രപഞ്ചം, മനുഷ്യൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക എന്ന് പറയുന്നത് തത്വചിന്തയുടെ ഒരു രീതിയാണ്. അത് സയൻസിന്റെ രീതിയല്ല. ഇന്ന് മനുഷ്യനെ പഠിക്കുന്നതിനുള്ള പുതിയ പുതിയ സംവിധാനങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് പഴയത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയരുത്. അതിന്റെയൊക്കെ കാലം പോയി. അതൊക്കെ ഇന്നും പറയുന്ന ഈ ആൾക്കാരെയൊക്കെ പറ്റിക്കുന്ന മുറി സിദ്ധന്മാരും അവരൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. ചില സൈക്കിക്കായ വ്യക്തികളും, സൈക്കിക് എന്ന് പറഞ്ഞാൽ അറിയാം, അങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന പെട്ടെന്നുള്ളതല്ല, പ്രത്യേകമായ മാനസികാവസ്ഥയുള്ള ആൾക്കാർ. ബ്രെയിനിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവരാണ് സൈക്കിക് എന്ന് പറയുന്നത്. ബ്രെയിനിന് ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ മനസ്സിനെ അത് ബാധിക്കും. അപ്പോ അവർക്ക് മാനസികമായ ഭ്രാന്തി ദർശനങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അവരാണ് സൈക്കിക് എന്ന് പറയുന്നത്. ഒരുപാടുകളുണ്ടാവും. അങ്ങനെ സൈക്കിക്കായ ആൾക്കാർ പറയുന്നത് വലിയ വില ഇന്ന് കൽപ്പിക്കില്ല, ബോധമുള്ളവർ കൽപ്പിക്കത്തില്ല. അവ്യക്തത്തിനുണ്ട് കറക്റ്റായ ഇംഗ്ലീഷ് വാക്കാണ് സിംഗുലാരിറ്റി. സിംഗുലാരിറ്റി പക്ഷെ സിംഗുലാരിറ്റി എന്തെന്ന് നിങ്ങള് ഫിസിക്സ് പഠിച്ചവരടുത്ത് അതിന്റെ അർത്ഥം അവ്യക്തമാണെന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ ഇങ്ങനെ ഒരർത്ഥം കിട്ടത്തില്ല. സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ അവ്യക്തമാണ്. ഞാൻ അവ്യക്തത്തിന് സിംഗുലാരിറ്റി എന്ന അർത്ഥം പറയാം. സിംഗുലാരിറ്റിയാണ് ഇംഗ്ലീഷ് എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് അവ്യക്തത്തെ എങ്ങനെയാണോ ശങ്കരാചാര്യൻ നിർവചിക്കുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ് സിംഗുലാരിറ്റിയെ. സിംഗുലാരിറ്റി പലതുണ്ട്. ഇവിടെ സിംഗുലാരിറ്റി എന്ന് പറയുമ്പം സിംഗുലാരിറ്റി തന്നെ പലതുണ്ട്. മാത്സിൽ സിംഗുലാരിറ്റി ഉണ്ട്. ഇവിടെ പറയുന്നു സൃഷ്ടിയുടെ, നമ്മുടെ ഈ സൃഷ്ടിക്ക് ഇവിടെ ആരംഭം, ആ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഇവരും പറയുന്നത് അത് അവ്യക്തമാണെന്നാണ്. ഇവിടെ ശങ്കരാചാര്യരും പറയുന്നത് എന്താണ്? അവ്യക്തമാണെന്ന്. അപ്പോൾ അവ്യക്തം സിംഗുലാരിറ്റി. നിങ്ങൾ വേദാന്തത്തിന്റെ ബുക്കിൽ നിന്ന് നോക്കി അങ്ങനെ ഒരു വാക്ക് കിട്ടത്തില്ല. അത് ബിഗ് ബാങ്ങിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. ഏത്? ഈ അവ്യക്ത സിംഗുലാരിറ്റിയാ. ബിഗ് ബാങ്ക്, ബിഗ് ബാങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തുടങ്ങി 10^-43 അല്ലെങ്കിൽ 44 സെക്കൻഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം 10^-43 അല്ലെങ്കിൽ 44 പറഞ്ഞാൽ എന്താണ്? എങ്ങനെ എഴുതും? 0.0001 43 44 എഴുതിയിട്ടൊരു ഒന്നിടണം ആ സെക്കൻഡിൽ. ആ സെക്കൻഡിൽ നടന്ന കാര്യമാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അവിടെ മനസ്സിലായോ? മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ഒരു കാൽക്കുലേഷനാണ് ഈ പറയുന്നത്. തരംഗ സിദ്ധാന്തം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന്റെ എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് ലെങ്ത്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഇതിന്റെയൊക്കെ മാത്തമെറ്റിക്കൽ ഫോർമുല അവതരിപ്പിച്ചതാണ്. അതായത് തെർമോഡൈനാമിക്സിന് ഉത്തരം കിട്ടാതിരുന്ന പല കാര്യങ്ങൾക്കും പല വിഷയങ്ങൾക്കും അതിനെക്കുറിച്ചുള്ള പഠനം നടത്തി അവിടെ നിന്ന് ക്വാണ്ടം ഫിസിക്സിലേക്ക് അതിന് ആ പഠനത്തെ എത്തിച്ച ആളാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ആ പഠനങ്ങളാണ്. സിംഗുലാരിറ്റി എന്ന് പറയുന്നത് പറയുന്ന എന്താണ്, ഫിസിക്സ് പ്രവർത്തിക്കാത്ത ഇടം. ഈ പറഞ്ഞ എപ്പോഴാണോ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രപഞ്ച വികാസം സംഭവിക്കുന്നു, ആ സംഭവിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ 10⁻¹ ആ സമയമാണെന്ന് പറയുന്നത് എന്താണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10⁻³¹ or 32 കെൽവിൻ ആണ്. എന്നുവെച്ചാ സെൽഷ്യസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അത്രയും വലിയ ചൂട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഹൈ ഡെൻസിറ്റി, ഹൈ ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള ഒരു സമയം, ആ സമയമാണ് സിംഗുലാരിറ്റി. അതിനെ കുറിച്ച് ഫിസിക്സിനൊന്നും പറയാൻ പറ്റില്ല. കൃത്യമായൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ നിന്ന് പ്രപഞ്ച വികാസം വേറെ രീതിയിൽ പറഞ്ഞാൽ ദേശവും കാലവും ഒന്നായിരിക്കുന്ന അവസ്ഥ, ദേശവും കാലവും ഒന്നാണ്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തികൾ എല്ലാം ഒന്നായിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയും. അടിസ്ഥാനമായ 5 ടൈം ആൻഡ് സ്പേസ് ഒന്നായിരിക്കുന്നു, ഒന്നായിരിക്കുന്നു. ഫോഴ്സുകൾ ഫിസിക്സ് പഠിച്ചിട്ടില്ലേ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ ഗ്രാവിറ്റി, ഇതത്രയും ഒന്നായിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ ഫിസിക്സ് പഠിക്കുന്നതാണ്. എന്ന് പറയുമ്പോ എന്നാൽ അത് കൃത്യമായിട്ട് എന്താണെന്ന് ഫിസിക്സിന് പറയാനും പറ്റില്ല, സയൻസ് അവിടെ പ്രവർത്തിക്കാത്ത ഒരവസ്ഥ. അപ്പൊ അത് അവ്യക്തമാണ്. സയൻസ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവ്യക്തം. അവിടെ നിന്നാണ് പ്രപഞ്ച വികാസം ആരംഭിക്കുന്നത്. ഊർജത്തിന്റെ വികാസമാണ് പ്രപഞ്ച വികാസം. അങ്ങനെ വികാസം ആരംഭിച്ചിട്ട് പിന്നീട് പിന്നെ ആണ് കണികകൾ ഉണ്ടാകുന്നത്, സൂക്ഷ്മ കണികകൾ. അത് കഴിഞ്ഞ് പിന്നീട് ആറ്റംസ് ഉണ്ടാവുന്നു, അത് കഴിഞ്ഞ് പിന്നീട് സ്റ്റാർസ്, ഗാലക്സികൾ ഉണ്ടാവുന്നു, സൗരോയുധം ഉണ്ടാവുന്നു, ഭൂമി ഉണ്ടാവുന്നു. ഇന്നേക്ക് 4.5 ബില്യൺ വർഷങ്ങൾക്കും ഇതാണ് പരിണാമം പഠിപ്പിക്കുന്നത്, ആധുനിക പരിണാമ സിദ്ധാന്തം. ഇതിനകത്ത് വിശദീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. എന്നാണ് പുതിയ ഇന്നത്തെ ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. ഇതിനാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ബിഗ് ബാങ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ദേശകാലങ്ങൾ ഒന്നായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ഊർജത്തിന് വികാസം സംഭവിച്ചു എന്ന് പറയുന്നു. ഒന്നായിരുന്ന അവസ്ഥ അവ്യക്തമാണ്, അതിന് സിംഗുലാരിറ്റി ഉണ്ട്. ഭൂമി ഉണ്ടായതിന് ശേഷമല്ലേ ജീവൻ ഉണ്ടാവുന്നത്? ഭൂമിയുണ്ടായി, ഭൂമിയിൽ പിന്നെ എവല്യൂഷൻ നടക്കും. ഭൂമിക്കകത്തും എവല്യൂഷൻ രണ്ടു തരത്തിലാണ്. ഒന്നെന്താണ്? കോസ്മിക് എവല്യൂഷൻ, ഈ പ്രപഞ്ചം പരിണമിച്ചു, അതിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭൂമി രൂപപ്പെട്ടതിന് ശേഷം ഭൂമിയിൽ പരിണാമം സംഭവിക്കുന്നു. അത് ഞാൻ അന്ന് ഇട്ട ഒരു ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെമിക്കൽ എവല്യൂഷൻ, അത് കഴിഞ്ഞ് ജീവപരിണാമം സംഭവിക്കുന്നു. ആ ജീവപരിണാമം സംഭവിച്ച് ജീവൻ ഉണ്ടാകുന്നു. ജീവനുണ്ടായതിന് ശേഷമാണ് പരിണാമ ശാസ്ത്രമനുസരിച്ച് ബോധമുണ്ടാകുന്നത്. ബോധം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമാണെന്നും പരിണാമശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ജീവനും ഉണ്ടായതിന് ശേഷമാണ് എന്നുണ്ടാകുന്നു എന്ന് വെച്ചാൽ ജീവനുണ്ടായതിന് ശേഷം ഉണ്ടാകുന്നു പറയാൻ കാരണം ഒരു സ്ഥിര അത് പരിണമിച്ച് ബ്രെയിനായി മാറി. ബ്രെയിനായി മാറിയപ്പോഴാണ് ബോധം ഉണ്ടാകും. അതിനുമ്പോഴെല്ലാം വ്യക്തമാണ്. അത് നമ്മുടെ പ്രണാമത്തിന്റെ ഹിസ്റ്ററി പഠിക്കുന്നതാണ്. അതിനുമ്പുള്ള സംഭവം എന്താണ്? കെമിക്കലുകൾ ഉണ്ടായി, ലിത്തിയം, ഹൈഡ്രജൻ, ഹീലിയം ഇങ്ങനെയുള്ള കെമിക്കലുകൾ ഉണ്ടായി. ആ കെമിക്കലുകളുടെ പരിണാമം കൊണ്ട് എന്തുണ്ടായി? ജീവനുണ്ടായി. ആദ്യത്തെ ജീവന് ഓക്സിജന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓക്സിജൻ ഉണ്ടായി, ജീവന്മാരൊക്കെ നശിച്ചു. ഓക്സിജൻ വന്നപ്പോൾ ജീവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വീണ്ടും ഓക്സിജൻ അനുകൂലമായ ജീവൻ ഉണ്ടായി. ആ ജീവൻ പരിണമിച്ച് പരിണമിച്ച് വന്നപ്പോഴാണ് ബോധമുള്ള ജീവന്മാരുണ്ടായത്. ഇതാണ് ഈ പരിണാമം മോഡേൺ സയൻസിൽ പരിണാമത്തെ കുറിച്ച് പറയുന്നത്. ഇത് ജീവപരിണാമത്തെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്തതിൽ ഒരു പ്രധാന വ്യക്തിയാണ് ഡാർവിൻ, ഡാൾസ്. വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു, വാലസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നും നിരന്തരം പരീക്ഷണങ്ങളിലൂടെ ജീവപരിണാമത്തെ ശാസ്ത്രം സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവപരിണാമത്തെ നിഷേധിക്കുകയല്ല, ശാസ്ത്രം അങ്ങനെ വീണ്ടും വീണ്ടും പുതിയ പുതിയ തെളിവുകൾ കണ്ടെത്തുകയാണ്. ജീവൻ പരിണമിച്ച് തന്നെയാണ് ഉണ്ടായത്. അത് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോ അതിന്റെ 1858 ദി ഒറിജിൻ ഓഫ് ദി സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം ഡാർവിൻ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഇതൊരു ഗൗരവതരമായി ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്വേഷിക്കും എത്ര വർഷം? 1858. പിന്നീട് അതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു. ഇന്നിപ്പോ ജനറ്റിക്കൽ സയൻസ് ഒക്കെ വന്നപ്പോ ജീവൻ പരിണമിച്ചാണ് ഉണ്ടായെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു പുതിയ പുതിയ ശാസ്ത്രം. അതിനാണ് സയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നതൊക്കെ എന്താണ്? മായ ജഗത്തിന് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതൊരു യുക്തിയാണ്, യുക്തി കൊണ്ട് പറയുന്നതാണ്. ഇതൊന്നും സയൻസ് അല്ല. അത് നടാതെ ഒരു കൃത്യമായി പറയുന്നു. ഇത് ലോജിക്കലി അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്ന ഒന്നാണ്. സയൻസ് ഇതുമായിട്ട് ബന്ധമില്ലാന്ന് പറയുന്നു. അത് നടായുരുവിന്റെ വളരെ സിൻസിയറായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. അതുകൊണ്ട് ഇത് രണ്ട് വഴിക്കാണ് പോകുന്നത്. എന്താണ് നമ്മുടെ ഈ ദർശനങ്ങളൊക്കെ പോകുന്നത്? തത്വചിന്തയുടെ യുക്തിയുടെ വഴിക്കാണെങ്കിൽ പിന്നെ ചില വ്യക്തികളുടെ ക്ലെയിം എന്താണ്? ആ ഞാൻ ബ്രഹ്മമാണ്, എനിക്ക് ബ്രഹ്മത്തെ അറിയാം, ഞാൻ കണ്ടുപിടിച്ചു. ഇതൊക്കെ അവകാശവാദങ്ങളാണ്. സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള അതിനെ പറയുന്നത് സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ, വ്യാജ സംതൃപ്തി നിങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നു. മനുഷ്യന് വ്യാജ സംതൃപ്തി ഉണ്ടാവുന്നുണ്ടോ? സംതൃപ്തി ഉണ്ട്, വ്യാജ സംതൃപ്തി. അതാണ് ശരിയായിട്ടുള്ള സംതൃപ്തി മനുഷ്യനുണ്ടാവും, വ്യാജ സംതൃപ്തി ഉണ്ടാവും. അപ്പോ എന്താണ് ആ വ്യാജ സംതൃപ്തി എന്ന് പറയുന്നത്? എന്താണ് ശരിയല്ലാത്ത ആശയങ്ങൾ ശരിയാണെന്ന് ധരിച്ചിട്ടുണ്ടാവുന്ന സന്തോഷം, വ്യാജ സന്തോഷം, സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ പഠിച്ച് പുതിയ വാക്കുകൾ പഠിച്ചു വെക്കണം, പഴയ ഇംഗ്ലീഷൊക്കെ കളയണം. സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ മറ്റേത് അവിടെ നിന്ന് പഠിപ്പിച്ചു വിട്ട കുറെ സാധനങ്ങൾ ഉണ്ടാവും, യൂസ്ലെസ് ആണ്. അരെ ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. അത് അർത്ഥം സംസ്കൃതം അറിയത്തില്ലല്ലോ, അതിന്റെ അർത്ഥം അറിയില്ലല്ലോ. അതൊക്കെ വിശ്വാസം, മനുഷ്യന്റെ വിശ്വാസം എന്തോ അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. അത് ഒരാളുടെയും വിശ്വാസത്തെ ആക്ഷേപിക്കാനോ ചോദ്യം ചെയ്യാനോ പരിഹസിക്കാനോ പാടില്ല. ഒരാളതങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത്, അതെന്തോ അത് കുഴപ്പമൊന്നും. അതിന് ഞാൻ ഒരിക്കലും തെറ്റാണെന്നൊന്നും പറയത്തില്ല. മനുഷ്യർക്ക് പല വിശ്വാസങ്ങളുണ്ട്, വിശ്വാസങ്ങളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിരീശ്വരവാദികളാണ്. അപ്പൊ നിരീശ്വരവാദികളുടെ ചോദ്യം നമ്മളെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അതവര് ചെയ്തോട്ടെ. അതുകൊണ്ട് അത് വേറെ തരമാണ്. കാരണം മനുഷ്യന് അറിവ് പോലെ തന്നെ അറിവ് എല്ലാവർക്കും പറ്റത്തില്ല. അറിവിന്റെ സ്ഥാനത്ത് പലർക്കും വിശ്വാസമേ പറ്റൂ. മനസ്സിലായി? ഒരാൾക്ക് വിശ്വാസി അല്ലാതെ ജീവിക്കാം, അറിവിൽ ജീവിക്കാം. ചിലർക്ക് അങ്ങനെ അറിവിൽ ജീവിക്കാൻ പറ്റത്തില്ല, അവർക്ക് എന്തേ പറ്റൂ? വിശ്വാസം. ഭൂരിപക്ഷം ജനങ്ങളുടെയും ബ്രെയിൻ വിശ്വാസ ബ്രെയിനാണ്. അപ്പോ ആ വിശ്വാസം വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, കാരണം അവരുടെ ബ്രെയിൻ അല്ല. നമ്മളെ സ്വാമി അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, എവറിഥിങ് ഈസ് ചേഞ്ചിങ്, നത്തിങ് ഈസ് പെർമനന്റ് എന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് വാട്ട് ഹാപ്പൻ ടുമോറോ ഐ കാനോട്ട് ടെൽ എനിതിങ്, ബട്ട് സം കൈൻഡ് ഓഫ് ഫെയ്ത്ത്. അതൊക്കെ എന്താണ് അതിന്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സമാധാനങ്ങൾ പറയുകയാണ്. ശരിക്കും അതിന്റെ ബയോളജിക്കലായിട്ടുള്ള സമാധാനങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ബ്രെയിനാണ്. മനസ്സിലായോ? ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാളുടെ ബ്രെയിനാണ്. കാരണം ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥയാണ്, സൈക്കോളജിക്കലാണ്. അതിന് കാരണം എന്താണ്? അവരുടെ ബ്രെയിനാണ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നു. ഇൻസെക്യൂരിറ്റി മനുഷ്യർക്ക് സാധാരണ ഉണ്ടാകുന്നതാണ്. അപ്പോ അങ്ങനെ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമ്പോ അവര് എന്താണ് ഒരു വിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ അതിന്റെ കാരണം എന്ന് പറയുന്നത് സൈക്കോളജി അല്ല, ശരിക്കും അതെന്താണ്? ബയോളജിയാണ്. ബ്രെയിനിന്റെ സവിശേഷതയാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരോട് നമ്മളെന്താണ് നിരീശ്വരവാദികളുടെ സമീപനമാണ് എന്താ അവർ പരിഹസിക്കുന്നു, ഉച്ചയ്ക്കുന്നു, നമ്മുടെ വിശ്വാസം തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ ആക്ഷേപിക്കുന്നു, വിശ്വാസം ചോദ്യം ചെയ്യുന്നു. അത് ഈ നിരീശ്വരവാദികൾക്ക് മനുഷ്യന്റെ ഈ ബയോളജിയെ കുറിച്ച് ശരിക്കും അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസത്തെ ആരും പരിഹസിക്കത്തില്ല, പരിഹസിക്കേണ്ട ആവശ്യമില്ല. അവരാ വിശ്വാസത്തിന്റെ വഴിക്ക് പോകും. പിന്നെ അറിവിനുള്ള ശേഷിയുള്ള ഒരാൾക്കാണെങ്കിൽ അവര് അറിവിനെ ആശ്രയിച്ച് നിൽക്കാം. നമുക്കിപ്പോ അറിവുണ്ട്, അറിവില് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അറിവില്ലാത്തവരെ ആക്ഷേപിക്കേണ്ട കാര്യമില്ലല്ലോ, അറിവില്ലാത്തവരെ പരിഹസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഒന്ന് വിശ്വാസത്തിന്റെ തലം, മറ്റൊന്ന് അറിവിന്റെ തലം. അപ്പൊ വിശ്വാസികളെ പരിഹസിക്കുക എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ തൊഴിലാണ്. അത് നമ്മള് നമ്മളെന്ന് വെച്ചാൽ അത് ശരിയാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. വിശ്വാസികളെയും നമ്മൾ അംഗീകരിക്കുന്നു, അവരെ വിശ്വാസം അനുസരിച്ച് പോകട്ടെ. അവർക്ക് അറിവിന്റെ തലത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ പറ്റത്തില്ല. അപ്പൊ അവര് വിശ്വാസത്തിന്റെ തലത്തിൽ വേറെ വഴിയൊന്നുമില്ല, അങ്ങനെ പോകാൻ പറ്റും. യുക്തിവാദം നിരീശ്വരവാദം എന്നൊക്കെ പറയുന്ന എന്താ ചെയ്യുന്നത്? വിശ്വാസികളെ പരിഹസിക്കുക ചെയ്യുന്നു. അത് അവരുടെ അറിവില്ലായ്മയാണ് എന്നേ പറയാൻ പറ്റും. രണ്ടിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. രണ്ടിന്റെയും ബയോളജി വ്യത്യസ്തമാണ്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം ഒരാൾ ചൊല്ലുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വിശ്വാസം ചൊല്ലട്ടെ. മറ്റൊന്നും അയാൾ ചിന്തിക്കുന്നില്ല, അത് രക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അയാളുടെ വിശ്വാസത്തിൽ നമ്മൾ കയറി. അത് എന്താണ് വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്യാം. എപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത്? അങ്ങനെയല്ല, അറിവ് വരുമ്പോ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരാളുടെ വിശ്വാസം അയാളെ തന്നെ നശിപ്പിക്കുകയും എന്താണ് മറ്റുള്ളവർക്ക് ദോഷകരമായി തീരുന്നു. നരബലി പോലെയൊക്കെ മാറുമല്ലോ, വിശ്വാസമുള്ള നരബലി കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. കാരണം അത് വലിയ സമൂഹത്തിനും വലിയ ദോഷം ചെയ്യുന്നു. പിന്നെ അത് ദോഷം ചെയ്യുന്ന നമ്മളത് ചോദ്യം ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ വിശ്വാസം ഉപയോഗത്തിന്റെ പേര് മനുഷ്യനെ ചൂഷണം ചെയ്യുമ്പോൾ തട്ടിപ്പിനും പറ്റിപ്പിനും ഒക്കെ വിധേയമാകും. അത് ഏത് വിശ്വാസമായാലും ശരി, ദൈവവിശ്വാസം എന്നുള്ളതല്ല, മണിച്ചെയിൻ ഇതിനേക്കുള്ള വിശ്വാസങ്ങളുണ്ടല്ലോ. അപ്പൊ മനുഷ്യനെ ചെട്ടി പിടിച്ച ആൾക്കാരെ പറ്റിക്കില്ല, ഇതൊക്കെ വിശ്വാസത്തിന് പറ്റിക്കുന്ന. അതുപോലെ ഏത് തരത്തിലുള്ള ഇതാണ് നമ്മൾ പരസ്പരം വിശ്വസിക്കുന്നു, സാമ്പത്തികമായി വിശ്വസിക്കുന്നു, എന്നിട്ട് ഒരാൾ മറ്റൊരാളെ പറ്റിക്കുന്നു, അതൊക്കെ വിശ്വാസത്തിൽ വരുന്ന പറ്റിപ്പുകളാണ്. അതൊക്കെ ചോദ്യം ചെയ്യണം. അത് തെറ്റെന്ന് തന്നെ പറയും. മറിച്ച് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ഒരു വിശ്വാസം, പ്രത്യേകിച്ചും ഈശ്വര വിശ്വാസം, അത് അയാളുടെ ഒരു ലാസ്റ്റ് റിസോർട്ടായിരിക്കും. അവസാനത്തെ അവലംബനമായിരിക്കുമ്പോൾ അതിനെ നിഷേധിക്കാൻ പോകുന്നത് എന്താണ്? അതും ഒരു ദോഷം. അത് വേറൊരാളുടെ വിശ്വാസത്തിൽ അവകാശത്തിന് നമ്മൾ കടന്നു കയറുകയാണ്. അത് ചെയ്യാൻ പാടില്ല. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ വിശ്വാസത്തെ സംബന്ധിച്ച് ഇതാണ് മുഖ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ആരെയും വിശ്വാസം അത് അവർക്ക് സമൂഹത്തിന് ദോഷമുണ്ടെങ്കിൽ നമ്മളതിനെ പരിഹരിക്കും. പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസം പോലുള്ള കാര്യങ്ങൾ. പക്ഷെ അതിലിങ്ങനെ ചൂഷണങ്ങൾ വരുമ്പോൾ ആ ചൂഷണത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല വിശ്വാസത്തിന്റെ പേര്. പക്ഷെ നിരീശ്വരവാദികൾ അങ്ങനെയല്ല. യുക്തിവാദം എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം ശങ്കരാചാര്യ ഇതൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന എങ്ങനെ? യുക്തിവാദത്തിലൂടെയാണ്. അപ്പൊ യുക്തിവാദത്തിന് ദോഷമൊന്നുമില്ല. പക്ഷെ യുക്തിവാദം എന്ന് പറയുന്നതും ഇതാണ്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന യുക്തിവാദമാണെങ്കിൽ അത് അവിടെ ശ്രദ്ധിക്കുന്നു. അത് വ്യത്യസ്തമായി തന്നെ കാണും. ധർമ്മം എന്ന് പറയുന്നത് ഒരു യുക്തിവാദമല്ലേ? ധർമ്മം എന്ന് പറയുന്നത് യുക്തിവാദം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം ധർമ്മം എന്താണെന്ന് വിശദമായി പറഞ്ഞാണ്. ഇന്നത്തെ കാലത്ത് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സദാചാരവും നിയമവും മൊറാലിറ്റി എത്തിക്സ് മൂന്നും കൂടെ ചേരുന്നതാണ്. അപ്പൊ അതിന് യുക്തി എന്ന് പറയാൻ പറ്റും? യുക്തിയല്ല. നിയമം എന്ന് പറയുന്ന ഒരിക്കലും യുക്തിയല്ല. എന്തുകൊണ്ട്? നമ്മുടെ യുക്തി കൊണ്ട് തീരുമാനിക്കുന്നതല്ല അത്. നിയമം എന്ന് പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ടതാണ്, നമ്മുടെ യുക്തി പ്രയോഗിക്കേണ്ട ഒന്നല്ല. അപ്പൊ പിന്നെ അതങ്ങനെ യുക്തിവാദമാവും. അതില് എത്തിക്സ് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ യുക്തി ഉപയോഗിക്കുന്നത്, അവിടെ മാത്രമാണ്. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനെ വെറും യുക്തി എന്ന് പറയാൻ പറ്റത്തില്ല. യുക്തി വരുന്ന മുഴുവൻ ഈ പറയുന്ന ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തിലാണ് യുക്തി. ശരിക്കും യുക്തിവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്. ഇപ്പോഴത്തെ ന്യൂജൻ തലമുറകളിൽ കണ്ടുവരുന്നതാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ടോർച്ചർ ചെയ്യാനായിട്ട് അവർ എന്തും നല്ല മനസ്സ് നമ്മളൊക്കെ അറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ ചെയ്ത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. അപ്പൊ അതിനെ നമ്മള് അവരൊരു യുക്തിയിലല്ലേ അത് ചെയ്യുന്നത്? അല്ല, അത് അവര് ചെയ്യുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ഇന്നങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്താണ്? വൈറലാകുക. മനസ്സിലായോ? വേറൊന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം ഈ വൈറലാകുക എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ഒരു ട്രെൻഡാണ്. മനസ്സിലായോ? എങ്ങനെയും വൈറലാകുന്നു എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർ പുറത്തു വരണം. സോഷ്യൽ മീഡിയയിലൂടെ അവരെ 10 പേര് അറിയണം. അതിനാണ് വൈറലാകുക. ഈ വൈറലാകാൻ വേണ്ടിട്ട് അവർ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ഒരു പോസ്റ്റിന് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടണം, ഇത്ര ലൈക്ക് വേണം, ഇത്ര പേര് തന്നെ ഫോർവേഡ് ചെയ്യണം. ഇതൊക്കെ അവരുടെ ഒരു ലക്ഷ്യമാണ്. അത് ചെയ്യത്തക്ക രീതിയിൽ അവരിങ്ങനെ പ്രവർത്തിക്കുന്നു. അതിന് അവർക്ക് വേറെ ഗുണമുള്ളതെന്ന് വെച്ചാൽ മോണിറ്ററി ബെനിഫിറ്റും ഉണ്ട്. അപ്പോ വൈറലാകുക എന്നുള്ളതാണ് അതിന്റെ ബേസ്. വേറൊന്നും അവർ ചിന്തിക്കുന്നില്ല. ചിലപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, എന്താണ് ഇപ്പോഴത്തെ പുതിയ ട്രെയിൻ ഉണ്ടല്ലോ, വന്ദേ ഭാരതിനെ ഒരിടത്ത് വെച്ച് വലിയ തടി എടുത്തു വെച്ച് അവര് തടഞ്ഞിട്ട് അവരതിന്റെ വീഡിയോ എടുത്തിട്ടിരിക്കുന്നു. എന്താണ്? ഞങ്ങളിതാ വന്ദേ ഭാരത് ഇതിനെ തടഞ്ഞു എന്ന് പറയുന്ന 4-5 പിള്ളേര്. പിള്ളേർക്ക് അറിയത്തില്ല ഇത് തടയുന്ന എത്രയോ വർഷം ജയിലിൽ കിടക്കുന്ന. ലൈറ്റ് കത്തിച്ച് തടയുക, ഇതൊക്കെ വലിയ കുറ്റകരമാണെന്നും ജയിലിൽ കിടക്കുന്നൊന്നും അറിയത്തില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ കാണുമല്ലോ, വൈറലാകാം. അപ്പൊ അത് ഇന്നത്തെ ഒരു ട്രെൻഡാണ്. അത് ട്രെൻഡ്, അത് വേറൊന്നുമില്ല. കമന്ന് കടന്നിട്ട് വീഡിയോ എടുത്തിടുക, അത് ഒരു സാഹസിക പ്രവൃത്തി എന്നും പറയാൻ പറ്റില്ല. വൈറൽ, ഈ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് വൈറലാകുക. അതിനുവേണ്ടി എന്തും ചെയ്യുമായിരുന്നു. എത്രയെണ്ണം ചാകുന്നു, കയറാൻ വയ്യാത്ത മലയുടെ മേളിൽ കയറിയുന്ന വീഡിയോ എടുക്കും. ഇതാണ് വെറുതെ ഒരു പാമ്പിനെ എടുത്ത് കഴിച്ചിട്ട് അവനെ അത് കടിച്ചു പോന്നു. വൈറല പാമ്പിനെ എടുത്ത് കഴിച്ചിട്ട് വൈറലാവായി എന്നിട്ട് വീഡിയോ എടുത്തു, അവനെ കടിച്ചവൻ ചത്തുപോയി. അതുവരെ ചെയ്യും മനുഷ്യൻ, അവന് വൈറലായ മതി. അത് ഇതുമായിട്ടൊന്നും അതിലെന്താ യുക്തിയുള്ളത്? ഒരു യുക്തിയില്ല. ഒരു സ്ത്രീ ഒരു പയ്യന് ബസ്സിൽ ഉപദ്രവിച്ചു പറഞ്ഞിട്ട്, അതെന്നെ ഒരു വിവാദമുള്ള കാര്യമാണ്. അവന് ചെറിയ ഞരമ്പ് രോഗം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. അത് സ്വല്പകാലത്ത് എല്ലാം കൂടെ കൊഴിഞ്ഞു പറഞ്ഞാണ്. അതിന്റെ സത്യം നമുക്കറിയാൻ പ്രയാസമാണ് കൃത്യമായിട്ട്. വൈറലാവാൻ വേണ്ടി മനുഷ്യൻ ഇന്ന് എന്തും ചെയ്യും, അത് മറ്റൊരു സംഭവമാണ്. അവിടെ യുക്തിയില്ല, വിശ്വാസമില്ല. ഇതൊക്കെ അങ്ങനെയാണെന്നേ. ഇന്നിപ്പോ എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്, അങ്ങനെ 100-100 സംഭവങ്ങൾ ഡെയിലി വരുന്നുണ്ട്. ഒന്നല്ല, 100-100 സംഭവം വരുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ വരുന്നല്ലേ അറിയുന്നുള്ളൂ. ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്നു അതുകൊണ്ട് നമ്മളറിയുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകം ഇന്ന് അങ്ങനെയൊക്കെയാ പോകുന്നത്. അവിടെ യുക്തിയും ചിന്തയും പുതിയ ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി മാറി വരുന്നു. ഇന്നലത്തെ ഒന്നാണ് ഞാൻ കണ്ടത്. ഒരുത്തൻ റോഡിൽ കിടന്ന ഒരു പട്ടിയെ എടുത്തുകൊണ്ട് വന്നു, അവനെ അതിനെ വളർത്തി, എന്നിട്ട് ഓരോ ദിവസവും പോസ്റ്റർ 90 ദിവസം ചെല്ലുമ്പോൾ ഞാൻ അതിനെ കറിവെച്ച് കഴിക്കും. ആ പട്ടി ഇത്രയും വലുതായി. അപ്പൊ 90 എത്തുന്നതിന് 2-3 ദിവസം മുമ്പ് ഈ പട്ടി സ്നേഹിയറുണ്ടല്ലോ, അവര് എങ്ങനെയോ ഇത് കണ്ടുപിടിച്ച് അവന്റെ അവിടെ ചെന്ന് പിന്നെ 3 ദിവസം മറ്റേ ഉള്ളൂ. നോക്കിയപ്പം പട്ടി ഇത്രയും വലുതായി, കറിയിക്കാനല്ല തയ്യാറ. അവര് പോയി അവനെ പിടിച്ച് അവനെ കൊണ്ട് മാപ്പ് പറയിച്ച് ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ്. അവനൊരു പാവം പയ്യൻ, അവനിത് വൈറലാണ്. ആ അതൊക്കെ കണ്ടിട്ടാണ്, പൂച്ചയൊക്കെ കൊല്ലുന്ന കണ്ടല്ലോ. ആ അത് കണ്ടിട്ടാണ് ഇതൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ പോകും. പല നമ്മള് അറിയാത്ത ലോകമാണത്, നമ്മളറിയാത്ത ഒരു വിശദമായ ലോകമാണത്, വളരെ വിപുലമായ ലോകമാണ്. ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാം ഇത് ഫേസ്ബുക്ക് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അത് പോയോ നമ്മുടെ സമയം മുഴുവൻ അതിൽ പോകും. നമ്മൾ സമയം പോകുന്നൊന്നും അറിയത്തില്ല, മണിക്കൂറുകൾ അതിങ്ങനെ ഒന്ന് കഴിഞ്ഞ് നോക്കിക്കൊണ്ടേ. ആ അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കും. ആ അതുകൊണ്ട് ഒരിക്കലും അതിൽ പോകാൻ പാടില്ല. നമ്മള് നെറ്റ് ഉപയോഗിക്കുന്ന എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി, കടമ്പുള്ള കാര്യം പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം, അല്ലാതെ റീൽസിന്റെ ഒന്നും പിറകെ പോയി അതിലെന്തെങ്കിലും കടമ്പുണ്ടോ? യാതൊരു കാര്യമുള്ള ഓക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു ഇവിടേക്ക് പോയി.